ശ്രുതത്വച്ചേരംഭരഹേതും കൽപ്പയാമഹിന്ദ്രൈ ശ്രുതത്വദപി ഈശ്വരമേവ ഫലഹേതും മന്യാമഹേ തഥാ ച ശ്രുതിർഭവതി സവേഷ മഹാനജാത്മാ അന്നാഥ വസുദ്ധാനഹ ഇത്യവം ജാതീയക ഫലഹേതു കർമ്മഫലത്തിന് ഹേതുവായി ഈശ്വരനെ അംഗീകരിക്കുന്നത് കേവലം യുക്തി കൊണ്ട് മാത്രമല്ല, യുക്തിയേക്കാൾ പ്രാധാന്യം ശ്രുതിക്കാണ്. ശ്രുതത്വച്ച എന്ന് പറഞ്ഞു കേവലം ഉപത്തേഹേ ദൈവ കേവല യുക്തി കൊണ്ട് ഈശ്വരം ബലഹേതും കൽപ്പയാമഹ ഈശ്വരനെ ബലഹേതുവായി കൽപ്പയാമഹ കിം ദർഹി പിന്നെ എന്താണ് ശ്രുതത്വതപി ശ്രുതിയുണ്ട് ഈശ്വരമേവ ബലഹേതം മന്യാമഹേ ഫലഹേതുവായി ഈശ്വരനെ കരുതുന്നു തഥാ ച ശ്രുതിർഭവതി സവാ യേഷ മഹാൻ അജ മഹാജന ആത്മാ അന്നാഥോ ആത്മാവ് അന്നാഥനാണ് അന്നത്തെ നൽകുന്നവനാണ് പ്രാണികൾക്കെല്ലാം അന്നത്തെ നൽകുന്നവനാണ് ഫലം വസുധന വസുധനം ധനത്തെ നൽകുന്നവനാണ് തീവഞ്ചാതി ഐശ്വര്യം പ്രമാണമാണ് ഈശ്വരനാണ് ഫലഹേതു എന്ന് ധർമ്മം ജൈമിനി അതയവ ജൈമിനിസ്തു ആചാര്യോ ധർമ്മ ഫലസ്യ ദാതാരം മന്യത്തെ. പക്ഷെ ജൈമിനി ധർമ്മത്തെയാണ് ഫലദാതാവായി സ്വീകരിക്കുന്നത്, ഈശ്വരനല്ല ധർമ്മമാണ്. അതെന്താണ് വിശദീകരിക്കുന്നത്? അതേവ ഹേതോ ശ്രുതേർ ഉപദേശിച്ച ഹേതുകൊണ്ടും ഉപത്തി ഉള്ളതുകൊണ്ട് യുക്തി ഉള്ളതുകൊണ്ട് ശ്രുതി ഉള്ളതുകൊണ്ട് അത് വിശദീകരിക്കുന്നു. ശ്രുതേതാവ് അയമർത്ഥ സ്വർഗകാമോ യജേത ഇത്യവുമാദിഷു വാക്യേഷ് ഒന്ന് സ്വർഗകാമോ യജേത തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നുള്ളത് ഫലഹേതു കർമ്മമാണ്. കർമ്മമാണ് ധർമ്മം. യാഗാദിരേവ ധർമ്മ യാഗാദിയാണ് ധർമ്മം, അല്ല ഈശ്വരനല്ല എന്നാണ് ഇത് ജൈമിനിയുടെ അഭിപ്രായം. തത്ര ച ഭീതിശ്രുതേ വിഷയഭാവ ഉപഗമാ യാഗ സ്വർഗസ്യ ഉത്പാദക ഇതി ഗമ്യതേ. സ്വർഗകാമു യജേത എന്ന സ്ഥലത്ത് തത്ര ച അവിടുത്തെ വിധിശ്രുതിയുണ്ട്. യജേത അവിടെ വിഷയം എന്താണ്? യാഗം. ഇവിടെ എന്താ പറയുന്നത്? സ്വർഗകാമോ യജേത സ്വർഗകാമം സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യുന്നു. വിധി വിഷയം യാഗം അത് സ്വർഗത്തിൻ്റെ ഹേതുവാണെന്ന് മനസ്സിലാകും. കർമ്മം ചെയ്താൽ സ്വർഗം കിട്ടും, പിന്നെ ഈശ്വരനെന്തിനാണ്? തത്ര വിധിശ്രുതേഹി വിഷയഭാവ ഉപഗമാ വിധിശ്രുതിയുടെ വിഷയഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ത്? യാഗ. അതുകൊണ്ട് അങ്ങനെയുള്ള യാഗം സ്വർഗസ്യ ഉത്പാദക സ്വർഗത്തിൻ്റെ ഉത്പാദകമാണ് കാരണമാണെന്ന് മനസ്സിലാക്കാം. അന്യഥാഹി അനനുഷ്ഠാതൃകോ യാഗാപദ്ധ്യേത അങ്ങനെ അല്ല എങ്കിൽ സ്വർഗത്തിന് യാഗം കാരണമല്ലാതെ വന്നാൽ പിന്നെ ആര് യാഗം ചെയ്യും? ഒരാൾ യാഗം ചെയ്യണമെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തണം, യാഗം കൊണ്ട് സ്വർഗം കിട്ടും. അതാണ് അനനുഷ്ഠാതൃകോ യാഗ. വിദ്യമാന അനുഷ്ഠാതാ, യാഗത്തിന് അനുഷ്ഠാതാവില്ലാതെ വരും. അതാണ് അനനുഷ്ഠാതൃക യാഗ. പൂർവമീമാംസ ദ്വാദശ ലക്ഷണി എന്നറിയപ്പെടുന്ന പൂർവമീമാംസയിൽ വളരെയധികം പരിശ്രമം ചെയ്തിട്ടുണ്ട് ജൈമിനിയാണ് അതിൻ്റെ ആചാര്യൻ. ഉത്തരമീമാംസയുടെ ആചാര്യൻ വ്യാസൻ എന്നതുപോലെ പൂർവമീമാംസയുടെ ആചാര്യൻ ജൈമിനി, ജൈമിനിയുടെ വളരെയധികം പരിശ്രമം ചെയ്തത് എന്താണ്? യാഗമാണ് സ്വർഗത്തിന് കാരണം ഉറപ്പിക്കാൻ. കാരണം സ്വർഗകാമോ യജീത എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കേട്ടിട്ട് അങ്ങനെ വേദം പറഞ്ഞു കേട്ടിട്ട് മരണശേഷം കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി വിശ്വസിച്ച് അത്തരൊരു പ്രോജക്റ്റിൽ കാശ് മുടക്കാൻ ആരാ വരുന്നത്? ചെറിയ കാശൊന്നും പോരാ. പഴയകാലത്ത് ഒരു യാഗം, കാര്യമായൊരു യാഗം നടത്തണമെങ്കിൽ അതിൻ്റെ സകല ചെലവും ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണ് നടത്തണമെങ്കിൽ ഭണ്ഡാരം കാര്യമായിരിക്കും. അതാണ് ഒരു യാഗത്തിൻ്റെ വിശേഷം. സമ്പത്ത് മുഴുവൻ വിനിയോഗിക്കുന്ന ഒരു പരിപാടിയാണ് യാഗം എന്ന് പറയുന്നത്. ഒരു യാഗം നേരെ നടത്തിക്കഴിഞ്ഞാൽ ഒരു രാജാവ് പാപ്പരായി. ഇത്രയും ധനം ചെലവഴിച്ചുള്ള ഒരു യാഗം നടത്തണമെങ്കിൽ അത് ഈ കാശെങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട്, കാശുണ്ടാകുന്നത് ഒന്നീ ജനങ്ങളിൽ നിന്ന് കരം പിരിച്ച് പിന്നെ അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് അങ്ങനെ പണം ഉണ്ടാകുന്നു. കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഉണ്ടാകുന്ന പൈസ മുഴുവൻ മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സ്വർഗം, അതിൻ്റെ പേരിൽ ഇവിടെ ചെലവഴിക്കണമെങ്കിൽ ഒരാൾക്ക് വിശ്വാസം വരണ്ടേ? അത് വിശ്വാസം വരുത്താൻ സ്വർഗകാമോ ഏജയിത എന്നൊരു വാക്യം, ഒരു വാചകം, ഒരു വാക്യം കൊണ്ട് മാത്രം കാര്യം നടക്കും. അതിനുവേണ്ടിയിട്ടാണ് ജൈമിനിയുടെ പരിശ്രമം മുഴുവൻ, ഒരുപാട് പരിശ്രമിച്ചിട്ട് അവസാനം നമ്മുടെ സമർത്ഥിച്ചു. പരിശ്രമം എന്ന് പറഞ്ഞാൽ വെറും വാചക കസർത്താണ്, അല്ല വേറെ പരിശ്രമമൊന്നുമില്ല. സ്വർഗത്തെ ആരെയും കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകത്തൊന്നുമില്ല. ഓരോ യുക്തികൾ ഉപയോഗിച്ചിട്ട് പറയുക, ഇവിടെ യാഗം ചെയ്താൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണ്. അപ്പോൾ ഇത് ഇതിനു വേണ്ടിയിട്ട് വലിയ യാഗങ്ങൾ ചെയ്യും. അവിടെ പ്രധാനമായി വരുന്ന പ്രശ്നം ഇതാണ്, യാഗം എന്താണ്? യാഗത്തെക്കുറിച്ച് വിശദീകരിച്ച് വരുമ്പോൾ അത് ദേവത ഉദ്ദേശിച്ച ദ്രവ്യം തിരിക്കുന്നതാണ്, അതൊരു നിമിഷം കൊണ്ട് കഴിയുന്ന കാര്യമാണ്. ഇതിൽ സ്വർഗം എവിടെ? പിന്നെ എത്രയോ കാലം കഴിയണം ജീവിച്ചിരുന്ന. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്താൻ വേണ്ടി ഒരു കൽപ്പന എന്താണ്? ഈ യാഗത്തിൽ നിന്നും ഒരു സംഗതി ഉണ്ടാകും. ആ സംഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അത് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അപൂർവം, അത് കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല, അത് മുമ്പൊരിടത്തും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് വിശേഷതകൾ ഉള്ളതാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുമെന്ന് സമർത്ഥിച്ചു അപൂർവം. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഭാഷ്യകാരനും അംഗീകരിക്കുന്നുണ്ട്. അപ്പം യാഗം ഇവിടെ പോയാലും, കാരണം അവിടെ ഉപപത്തി യുക്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കാര്യം, നീത പൂർവ്വപ്പെടുത്തിയായിരിക്കണം. കാരണം സ്വർഗം ഉണ്ടാവണമെങ്കിൽ സ്വർഗത്തിൻ്റെ മുമ്പിൽ സ്വർഗവാതിൽ വരെ വേണം. കാരണം ഇത് ആള് ഇവിടെ തന്നെ വെടിയാകുകയാണ്. പിന്നെ ഈ സ്വർഗ വാതിൽ വരെ ചെന്ന് നിൽക്കുന്ന എന്താ പറഞ്ഞ അപൂർവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് കാണാൻ പറ്റില്ല, അതാർക്കും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ആ അപൂർവം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തെ ഉണ്ടാവും എന്നാണ്. അത് ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു തട്ടിപ്പ് ഇതുവരാരും നടത്തിയിട്ടില്ല. യാഗവും അപൂർവവും സ്വർഗവും ഇതിങ്ങനെ വലിയ ശാസ്ത്രങ്ങളുണ്ടാക്കി അതിനെ കൊണ്ട് മനുഷ്യനെ കൊണ്ട് വിശ്വസിപ്പിച്ച് ആയിരക്കണക്കിന് വർഷം ഇന്നും മനുഷ്യനെ കൊണ്ട് യാഗം ചെയ്യിക്കുന്നു. മനുഷ്യൻ ഇന്ന് സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യുന്നു. ഇതിനൊക്കെ പ്രമാണമെന്ന് പറയുന്ന ഈ 10-2000 വർഷം വഴിവെച്ച ഈ ബുക്കുകളാണ്, വേറൊന്നുമില്ല. അന്നിരുന്ന് എഴുതി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇന്നും മനുഷ്യൻ വിശ്വസിക്കുന്നു. വേറെ യാതൊരു തെളിവുമില്ല. വേദം പറഞ്ഞു, അതുകൊണ്ട് വേദത്തെ എന്ത് ചെയ്തു? സ്വതപ്രമാണം ആയിട്ടാണ് സ്വീകരിച്ചു. വേദസ്തുത പ്രമാണമാണ് ഇതെല്ലാം ചെന്ന് നിൽക്കുന്ന ഇവിടെ പുരോഹിത്യ പുരോഹിതന്റെ കീശയിൽ ആണ് ഈ എല്ലാ പ്രമാണങ്ങളും ചെന്നിരിക്കുന്നത്. കാശടിക്കാനുള്ള പരിപാടിയാണ് ചുരുക്കി പറഞ്ഞു, അല്ലാതിനകത്ത് യാതൊന്നുമില്ല. അങ്ങനെ വന്നപ്പോ ജമിനി പറഞ്ഞു ഈശ്വരനും ആവശ്യമില്ല. ഈശ്വരനെ എന്തിനാ സ്വീകരിക്കുന്നതിന്റെ ആവശ്യമില്ല. കർമ്മം ചെയ്യുക, അതൊന്നും ഫലമുണ്ടാകും. ചെയ്യുന്നവൻ കാശ് മുടക്കുന്നവൻ, ആ മുടക്കുന്ന കാശ് മുഴുവൻ നമ്മുടെ പോക്കറ്റിൽ വരികയും ചെയ്യും. ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നു. ഇത് മാർഷ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതല്ല ഇവിടെ മാത്രമല്ല, ഈ സമാനമായ തട്ടിപ്പ് ഏത് ശരിയ കാലത്ത് ലോകത്തെ എല്ലാ ഭാഗത്തും നടന്നു. വളരെ രസകരമായ കാര്യമാണ്. എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ തട്ടിപ്പ് എല്ലാ മതങ്ങളിലും നടന്നു. മനുഷ്യൻ പരസ്പരം കാണാതെയും കേൾക്കാതെയൊക്കെ ഇരുന്നിട്ട് ചിന്തിച്ചതൊക്കെ ഒരുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പല പല ഭാഗങ്ങളിലായിട്ട്. ബുദ്ധിയുള്ളവർ ബുദ്ധിയില്ലാത്തവനെ എങ്ങനെ പറ്റിക്കാം, ഇതാണ് അന്ന് ചിന്തിച്ചത്. ഇന്നും അങ്ങനെ തന്നെ. എന്നാലും ഇത് എത്രയോ കാലം ഇത് ഇന്നും ഇത് നിലനിൽക്കുന്നു. യാഗവും സ്വർഗവും ഒക്കെ ചുരുക്കം പറഞ്ഞാൽ ഇത് വിശ്വാസം ഇല്ലാത്തവനും ഇത് വന്നു വന്നെന്തായി? ആദ്യകാലത്തൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച ആൾക്കാർ യാഗം ചെയ്യാൻ തുടങ്ങി സ്വർഗം. പിന്നീട് പിന്നീട് എന്തായി? അതാണ് വിചാരിച്ചത്, എന്തായാലും ഒരു യാഗം ചെയ്തൊക്കെ ഒരു പക്ഷേ സ്വർഗം ഉണ്ടെങ്കിലും അവിടെ പോയാലോ മരിച്ചതിന് ശേഷം, ഇല്ലെങ്കിൽ വേണ്ട, ചെയ്യുന്നുണ്ട്, നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു പക്ഷേ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തില്ല അതുകൊണ്ട് അവിടെ പോയില്ല എന്ന് വേണ്ട, അങ്ങനെ ഒരു ധാരണയിൽ വരെ എത്തി മനുഷ്യൻ വീണ്ടും ചെയ്യാൻ തുടങ്ങി. അത്രമാത്രം മനുഷ്യന്റെ മനസ്സിൽ തലമുറകളായിട്ട് ഇത്തരം വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചാണ്. ഇതിന് യാതൊരു തരത്തിലുള്ള പ്രമാണങ്ങളും ഇല്ല. ഇങ്ങനെ സ്വർഗകാമോ ചെയ്ത ഇങ്ങനെയൊക്കെ പറയും, ചില വാക്യങ്ങളേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഇത് പറയുമ്പോൾ പലർക്കും ഭയമാണ്. ഇതൊക്കെ തട്ടിപ്പെന്ന് പറഞ്ഞ പിന്നെ എന്താണ് കൊള്ളത്? പറഞ്ഞു ചോദിക്കും, എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ കൂടാരം, അതിൽ നിന്ന് പുറത്തു വരിക എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. ഈ പറയുന്നതിൽ എന്തെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാകും ഈ പറയുന്നതിൽ എന്താ കാര്യമുള്ളത്. മനുഷ്യനൊന്നും എഴുത്തും വായനയും പോലും ഇല്ലാതിരുന്ന ഒരു കാലം, അതുകൂടെ ആലോചിക്കുന്നു. അന്നത്തെ കാലത്ത് മനുഷ്യൻ എഴുതാനും വായിക്കാനും കൂടെ അറിയില്ല, പറയാനേ അറിയാവൂ. അന്ന് പറഞ്ഞ് സ്വർഗകാമോ യജയിക്ക, ക്രമേണ ക്രമേണ യാഗത്തെ വലുതാക്കി വലുതാക്കി വലുതാക്കി സൂത്രങ്ങളും സ്മൃതികളും ശ്രുതികളും എല്ലാം കൂടെ വന്ന് അവര് ഭയങ്കര ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തു. അതിനെ പിന്നെ മനുഷ്യൻ വീണ്ടും തലമുറ തലമുറകളായി കൊണ്ടു നടക്കുക. എന്താണ് ഇത്? ഞങ്ങളുടെ സംസ്കാരമാണ്, ഞങ്ങളുടെ പൂർവികന്മാരുടെ സംഭാവനയാണെന്നൊക്കെ പറഞ്ഞു. എന്താ അടിസ്ഥാനപരമായി നോക്കിയാൽ എഴുത്തും വായനയും അറിയില്ലായിരുന്നു. ഇതാണ് അല്ലേ ഇത് പറയുന്ന കാലത്ത് മനുഷ്യന് എഴുത്തും വായനയും അറിയാമായിരുന്നു? ഇല്ല. അതിനെ വലുതാക്കി വലുതാക്കി എടുത്താണ്. അങ്ങനെ വന്നപ്പോ ഇത് അതും ഇവിടെ ഇപ്പൊ ഭാഷ്യകാരൻ പറയുന്നത്, ഭാഷ്യകാരൻ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതിൽ തന്റേതായ സംഭാവനകളിലൂടെ കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളെയൊന്നും നിഷേധിക്കുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഉള്ള ഒരു സാമർഥ്യം അവർക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈശ്വരൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തട്ടിപ്പ് ആരംഭിച്ചു എന്നുള്ളതാണ്. ഭാഷ്യകാരം വന്നിട്ട് അതിൽ വരുത്തിയ മാറ്റം എന്തെന്ന് പറഞ്ഞാൽ ആ തട്ടിപ്പിൽ ഈശ്വരനെ കൂടെ അതിനെ കൂട്ടുപിടിച്ച്. ഈശ്വരനെ എങ്ങനെ കൂട്ടിപ്പിടിച്ച്? നിങ്ങളിവിടെ യാഗം ചെയ്യുക, ഈശ്വരൻ ഫലം തരും. അപ്പൊ അത് കുറച്ചുകൂടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഫലം ധരിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ എതിർത്ത ആളാണ്, അങ്ങനെയല്ല, ഇതിനെ ബലപ്പെടുത്തിയ ആളാണ്. ഇപ്പൊ രോഹിത്യ ചൂഷണം, അതിന് ഭാഷകാരൻ ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, നിഷേധിച്ചിട്ടൊന്നും. പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഇത് ഇന്നും വേണം എന്നും വേണം, അവരെന്നും ഇതിന്റെ വക്താക്കളായിരിക്കും. ഇതുകൊണ്ട് ജീവിക്കുന്നവർ പിന്നെ ഇന്നത്തെ കാലത്ത് അതുമല്ല, ഇന്നതും മാറി. ഇതുകൊണ്ട് ജീവിക്കുക എന്ന് വെച്ചാൽ പഴയ കാലത്ത് കൊണ്ട് ജീവിച്ചത് പുരോഹിതന്മാർ. ഇന്നിപ്പോ ഇതുകൊണ്ടായാലും ജീവിക്കുന്നില്ല, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഒരു പുരോഹിത വർഗമെന്നൊന്നും പറയാനില്ല, ചുരുക്കം ചില വ്യക്തികളാണ് ജീവിക്കുന്നത്. ഇന്നിതും കൊണ്ട് നടക്കുന്നു കുറെ ശൂദ്രന്മാർ ആണ് ഇതും കൊണ്ട് നടക്കുന്നു. അതൊരു സ്റ്റൈല് ഇങ്ങനെ ഇതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ വക്താക്കളായി ഇന്നും ആൾക്കാരും നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അതിനെ ന്യായീകരിക്കുന്ന യുക്തികൾ പറയുകയാണ്. അന്യഥാഹി അനനുഷ്ഠാതൃകോ യാഗാപദ്ധ്യത്. ഇത് പറഞ്ഞതൊന്നും സ്വർഗകാമോ യജേത എന്നൊരാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ യുക്തിയാണ് യാഗം സ്വർഗത്തിന് കാരണമെന്ന് അംഗീകരിക്കണം. ഇത്ര പറഞ്ഞേ ഉള്ളൂ, വേറെ കാരണമൊന്നുമില്ല. അങ്ങനെ അംഗീകരിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ലോകത്താരും യാഗം ചെയ്യാൻ ഇല്ലാതെ പോകും. അങ്ങനെ യാഗം ചെയ്യാൻ ഇല്ലാതെ വന്നാൽ എന്തോ ഒരു ഭയങ്കര ആപത്തുണ്ടെന്നാണ്. അനനുഷ്ഠാതൃക യാഗം ആരും യാഗം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താ ആപത്ത് വരുന്നത്? സ്വർഗത്തിലാണ് ഇല്ലാതെയാവും, അതൊന്നുമല്ല. ഈ പുരോഹിതന്റെ വയറ്റിപ്പഴപ്പ് നിന്നുപോകും, വേറൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു, ഇത് ഞങ്ങൾക്ക് ജീവിക്കണം, അതുകൊണ്ട് നിങ്ങൾ യാഗം ചെയ്യണം എന്നുള്ളതാണ്. അന്യതാഹി അനനുഷ്ഠാതൃകോ യാഗാപദ്ധ്യത. പിന്നെ വേറെ കൂടെ പറയാം, ഈ ലോകത്ത് ബ്രഹ്മസൂത്രത്തെ ആദ്യമായി ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഞാനായിരിക്കും, വേറെ ആരും ഇങ്ങനെ വ്യാഖ്യാനിക്കില്ല. കേൾക്കുന്നത് നിങ്ങളായിരിക്കും ആദ്യമായിട്ട്. ശൂദ്രന്മാർ വ്യാഖ്യാനിച്ചാൽ ഇങ്ങനെ ഇരിക്കും. തത്ര അസി ഉപദേശ വൈയർത്ഥ്യം സ്യാത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപദേശം സ്വർഗകാമോ യജേത എന്ന് പറയുന്ന വാക്യം വ്യർത്ഥമായി എന്നാണ്. ഇത് വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി ജൈവിനി പെട്ടപ്പെടാപ്പാട് മനസ്സിലാക്കണമെങ്കിൽ പൂർവമീമാംസ 12 അധ്യായങ്ങളുള്ള സാധനം വായിച്ചു നോക്കണം. അതുമാത്രമല്ല, അതിന് പിന്നെ കുമാരിലെ ഭട്ടനെ പോലെയുള്ളൊരു വ്യാഖ്യാനങ്ങൾ, പിന്നെ അതിൻ്റെ പരമ്പരയിൽ വന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, അതും ഒരു കാര്യമുണ്ട്. പൂർവമീമാംസ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാഗം ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ചെയ്യണമെങ്കിൽ വേറെ ഗ്രന്ഥങ്ങൾ പഠിക്കണം. യാഗം ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ പരിശ്രമം ചെയ്യുന്നത്? ഈ പറയുന്ന യാഗം ചെയ്താൽ മരിച്ചിട്ട് സ്വർഗം കിട്ടുമെന്ന് പറയുന്ന കാര്യത്തിന് ഒരു ദാർശനികമായ അടിത്തറയുണ്ടാക്കുക, അതിനൊരു ദർശനമാക്കി മാറ്റുക, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. അവിടെ ചെയ്തിരിക്കുന്നത് നന്നു അനുക്ഷണ വിനാശന കർമ്മണ ഫലന്ന ഉപവിദ്യതയിരി പരിത്യക്തമായും പക്ഷ. അവിടെ ഒരു പൂർവക്ഷം പറയുന്നു, കർമ്മം അനുക്ഷണ വിനാശിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അത്. ഫലം ഉപദ്യതനങ്ങനെ ഫലം ഉണ്ടാകും, സ്വർഗഫലം. പരിത്യക്തമായും അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. നൈഷദോഷ ദോഷമില്ല, ശ്രുതി പ്രാമാണ്യ അവസ്ഥാനം അവിടെ വരും. എല്ലാത്തിനും ആത്യന്തികമായ സമാധാനം ഏതാണ്? ശ്രുതി പ്രാമാണ്യം. ശ്രുതി പറഞ്ഞു യാഗം ചെയ്താൽ സ്വർഗം കിട്ടും. അവിടെ എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറം യുക്തിക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും യുക്തി വേണമെന്നില്ല, പക്ഷെ ഒരു തരത്തിലും മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഇത്തരം കാര്യങ്ങൾ, യാഗം ചെയ്ത സ്വർഗം കിട്ടുമെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഈ ശ്രുതിയെ അലൗകികമായും ഈശ്വരപ്രോക്തമായും സ്വതപ്രമാണ്യമായും എല്ലാം സമർത്ഥിച്ചത്. ശ്രുതി പറഞ്ഞാൽ പറഞ്ഞാണ്. ശ്രുതി പ്രമാണം ഏതായും കർമ്മഫല സംബന്ധ ശ്രുത ഉപപദ്ധ്യതേ തഥാ കൽപ്പയിതവ്യ. ഈ ശ്രുതി പ്രാമാണ്യത്തെ പിന്നീട് മറ്റുള്ള എല്ലാ കാര്യത്തിലേക്കും കൊണ്ടുവന്നു. ഇവിടെ പറയുന്ന കർമ്മവും ഫലവും അത് തമ്മിലുള്ള പരസ്പര ബന്ധം ഇതൊന്നും യുക്തിയിലൂടെ നിർണയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ച് അത് കഴിഞ്ഞ് പിന്നെ അത് ആത്മാവിൻ്റെ കാര്യത്തിലും കൊണ്ടുവന്നു. അത് യുക്തിയിലൂടെ പറഞ്ഞാലും പോരാ, ശ്രുതി പ്രമാണം വേണം എന്ന് പറഞ്ഞു. പണശ്രുതി സ്വതപ്രമാണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് ശ്രുതേഹ് ശ്രുതേഹ് ഭാഷകാരം പറയുന്നു. അപ്പം ഈ ശ്രുതി പ്രമാണത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ ഇത് ഒപ്പിക്കാമോ അങ്ങനെ ഒപ്പിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ യാഗവും സ്വർഗവും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾക്ക് എങ്ങനെ യോജിപ്പിക്കാമോ അങ്ങനെ യോജിപ്പിക്കണം. അതാണ് ശ്രുതിയുടെ ജോലി. അതാണ് ശ്രുതി ചേത് പ്രമാണം. ശ്രുതി പ്രമാണമാണല്ലോ ഇവിടെ പൂർവപക്ഷിക്കും സിദ്ധാന്തിക്കുമൊക്കെ ശ്രുതി പ്രമാണമാണ്. യഥായും കർമ്മഫല സംബന്ധ ശ്രുത. ഈ കർമ്മഫല സംബന്ധം ശ്രുതമാണെന്ന് വെച്ചാൽ കർമ്മഫല സംബന്ധ ശ്രുതമെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗകാമോ യജേത, ഇത്രയേ ഉള്ളൂ. ഇതിനകത്താണ് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്ന ഒന്നാണ് കർമ്മഫല സംബന്ധം. ഇതിനകത്താണുള്ളത് ഉപപദ്യത തഥാ കല്പി. അതിന് ഒരു യുക്തി എങ്ങനെ ഉണ്ടാക്കാമോ അങ്ങനെയുള്ള ഒരു യുക്തി ഉണ്ടാക്കണം. ആ യുക്തി കിട്ടുന്നില്ലെങ്കിൽ അത് കൽപ്പന ചെയ്യുക. യുക്തിയെ കൽപ്പിക്കണം എന്നാണ്. യുക്തിയില്ല, അതിനെന്താ യുക്തി? ഒരു യുക്തിയില്ല, പക്ഷെ യുക്തി ഉണ്ടെന്ന് കൽപ്പിക്കുക. അതെന്താ കൽപ്പിക്കുക? ആ കൽപ്പനയാണ് അപൂർവം. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അപൂർവം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നു, അത് സ്വർഗത്തിലെത്തിക്കുന്നു. എന്നുവെച്ചാൽ അനുത്പാദ്യമൊക്കെ അപൂർവം കർമ്മ വിനശ്യത് കാലാന്തരികം ഫലം ദാതും ശക്നോതി അതഹ കർമ്മണോവ സൂക്ഷ്മാകാചിത് ഉത്തരാവസ്ഥ ഫലസ്യവ പൂർവാവസ്ഥ അപൂർവം നാം അസ്ഥിതി തർക്കത്തെ. ഒരു തർക്കമാണ്, ഇതൊരു ഊഹമാണ് ഈ അപൂർവത്തെ കൽപ്പിക്കുന്നത്. എന്നുവെച്ചാൽ അനുത്പാദ്യ കിമൊക്കെ അപൂർവം, എന്താണ് ആ തർക്കം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ അർത്ഥാപത്തി. ഒരു അപൂർവം ഉണ്ടാകാതെ കർമ്മം ഒരു അപൂർവത്തെ ഉണ്ടാക്കാതെ, അതാണ് അനുത്പാദ്യ കിമൊക്കെ അപൂർവം കർമ്മ വിനശ്യത്. വിനശ്യത് കർമ്മം, അങ്ങനെ നശിക്കുന്നതായ കർമ്മം. കലാന്തരികം ദം ഫലം ദാതും ശക്നോതി. അപ്പോൾ ഒരു കാര്യം ഇവിടെ അറിഞ്ഞോ അറിയാതെയോ മീമാംസകൻ തന്നെ അംഗീകരിക്കുന്നുണ്ട്, ഈ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. എങ്ങനെയാണോ കുലാലൻ മണ്ണിനെ എടുത്ത് ഘടത്തെ ഉണ്ടാക്കുന്ന, അതുപോലെ അവിടെ കർമ്മവും ഫലവും പ്രത്യക്ഷ സിദ്ധമായ കാര്യമാണ്. അവിടെ ശ്രുതി വേണ്ട, യുക്തി വേണ്ട. അതുപോലെ യാഗവും സ്വർഗവും തമ്മിലൊരു കാര്യകാരണഭാവം ഇവിടെ ആർക്കും അനുഭവത്തിലേ ഇല്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നില്ല, യാഗത്തിൽ നിന്നും ഒരിടത്തും സ്വർഗം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? കർമ്മം ഫലത്തെ ഉണ്ടാക്കാതെ തന്നെ നശിച്ചു. യാഗം നശിക്കാന്ന് വെച്ചാൽ യാഗം അവസാനിച്ചു, സ്വർഗോട്ടുണ്ടാകുന്നുമില്ല. അത് സമ്മതിക്കുന്നുണ്ട് വിനശ്യത് കർമ്മ. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? കാലാന്തരിതം ഫലം ദാതും ശക്നോതി. ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും യാഗം ചെയ്ത് കാശെല്ലാം മുടക്കി കഴിഞ്ഞു, യാഗം ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ ചോദിക്കുന്ന ഇവിടെ സ്വർഗം ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് പറയുന്നു കാലാന്തരിതം, മരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഒരു കർമ്മം ചെയ്യുന്നവന് ജീവിച്ചിരിക്കുന്ന സ്വർഗം കിട്ടത്തില്ല. അങ്ങനൊരു സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എല്ലാ മതങ്ങളും ഇതല്ലേ ആൾക്കാരെ ധരിപ്പിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. ഈ സിദ്ധാന്തമെല്ലാം മനുഷ്യൻ എഴുത്തുമായനെയും അറിയാൻ വയ്യാത്ത കാലത്ത് പറഞ്ഞതുമാണ്. മനുഷ്യൻ പ്രാകൃത മനുഷ്യനായിരുന്നപ്പോൾ അവനോട് പറഞ്ഞതാണ്. ഇങ്ങനെ കുരങ്ങിൽ നിന്ന് മനുഷ്യനായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. കാലാന്തരിതം ഫലം ദാതും ശക്നോതി, അതാണ് പറയുന്നത്. കാലാന്തരത്തിൽ മരണശേഷം ഒരു ഫലത്തെ കൊടുക്കാൻ കഴിയും. ഇത്യതഹ, ഇതെങ്ങനെ അവിടെ ഒരു യുക്തി വിചാരത്തിലൂടെ ഇതെങ്ങനെ പൊരുത്തപ്പെടും? യാഗമെല്ലാം കഴിഞ്ഞു, യജ്ഞശാലയ്ക്ക് തീയുമുണ്ട്, സ്വർഗമില്ല, കാശ് പോയത് തന്നെ മിച്ചം. ഞാൻ പറയുന്നു, കർമ്മണ സൂക്ഷ്മ കാജി ഉത്തരാവസ്ഥ, ഒരു സൂക്ഷ്മമായ ഒരു അവസ്ഥയുണ്ട് ഉത്തരാവസ്ഥ. ഈ സൂക്ഷ്മം പറഞ്ഞാണ് ആൾക്കാർ വരട്ടുന്നത്. എന്താണ് ഈ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നിങ്ങളത് നിരാശപ്പെടേണ്ട കാര്യമില്ല. കർമ്മം ഫലത്തെ ഉണ്ടാക്കി കഴിഞ്ഞു, എവിടെ? സൂക്ഷ്മമാണ്. എത്ര ബുദ്ധിപരമായിട്ടാണ് തട്ടിപ്പെന്ന് നോക്കുക. കർമ്മം ഫലത്തെ ഉണ്ടാക്കി എവിടെയാണ്? അത് വളരെ സൂക്ഷ്മമാണ്, കാണാൻ പറ്റില്ല. വീണ്ടും അവൻ ആശ കൊടുക്കുകയാണ്. ഉത്തരാവസ്ഥ, അത് കർമ്മത്തിന്റെ ഉത്തരാവസ്ഥ. ഇതിനാണ് അപൂർവം എന്ന് പറയുന്നു. ഫലസിവ പൂർവാവസ്ഥ, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പൂർവാവസ്ഥ എന്നും പറയാം, കർമ്മത്തിന്റെ ഉത്തരാവസ്ഥ എന്നും പറയാം. അങ്ങനെ ഒന്നിനെ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലല്ലോ. എന്താ സാധനം? അതുകൊണ്ടാണ് അതിനൊരു പേര് കൊടുത്ത അപൂർവം. അപൂർവം ചോദ്യകർത്താവിന്റെ വായടക്കിക്കുന്ന പരിപാടിയാണ് അപൂർവം എന്ന് പറഞ്ഞാൽ. എന്താ സംഗതി? ഇവന് പിടികിട്ടത്തുമില്ല, പിന്നെ ചോദിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു, എന്താണ് അത്? കർമ്മത്തിന്റെ ഉത്തരാവസ്ഥയാണ്, ഫലത്തിന്റെ പൂർവാവസ്ഥയാണ്. എന്താ സാധനം അപൂർവം? അതെവിടെ? അത് സൂക്ഷ്മമാണ്. ആകാശകുസുമം എന്ന് പറയുമ്പോലെ ആയിപ്പോയി. നമ അസ്ഥിതി തർക്കിയതേ, അങ്ങനെ ഉണ്ട് എന്ന് തറപ്പിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഇവിടെ ചോദിച്ചിരുന്ന കാണിച്ചു കൊടുക്കേണ്ടി വരും. തർക്കിയതേ ൂഹം മാത്രമാണ്, അങ്ങനെ ഊഹിച്ചുകൊള്ളണം എന്നുവെച്ചാൽ ഈ കാശ് മുടക്കുകയെന്ന് പിന്നെ അവസാനം മരിക്കുന്നവരെ ഊഹിക്കുക എന്നുള്ളതാണ്. ഉപപത്തിയതേച്ഛായമർത്ഥ ഉത്തേന പ്രകാരേണ. ആ ഇനി അതിന് യുക്തി ഉപപത്തിയാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ കാര്യ നിയത പൂർവവർത്തിയായി ഒരു കാരണം വേണം. സർവത്ര അങ്ങനെ കാണുന്നുണ്ട്. ഘടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൂർവത്തിൽ തന്നെ മണ്ണുണ്ട്, കുലാലനുണ്ട്, ദണ്ഡചക്രവാദികളെല്ലാം ഉണ്ട്. അതിന് തർക്കമില്ലല്ലോ, ഒരു ആർക്കും അതിലില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നിങ്ങൾ യാഗം നടത്തി, നഷ്ടപ്പെട്ടു യാഗം, മരണശേഷ സ്വർഗം, അതിൻ്റെയും പൂർവവർത്തിയായി യാഗം വേണം. എങ്ങനെ? അപൂർവദ്വാര. അതുകൊണ്ടവിടെ അപൂർവത്തെ അവർ പറയുന്നത് വ്യാപാര മീമാംസയിൽ പറയും. തജ്ജന്യത്വസതി തജ്ജന്യ ജനകം, യാഗജന്യത്വസതി യാഗജന്യ സ്വർഗജനകം അപൂർവം. അതാണ് യുക്തി. ഉപദ്ധ്യതേച്ഛായമർത്ഥ തേന പ്രകാരം ഈശ്വരസ്തു ഫലം ദദാതീത്യ അനുപന്നം. ഈശ്വരൻ, പിന്നെ ഇവിടെ ഈശ്വരൻ എന്താ റോള്? ഈശ്വരന് യാതൊരു പങ്കുമില്ല. ചോദ്യം, ഈശ്വരനല്ലേ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നു? അവിടെ ജൈമിനിയന്മാർ ചോദിക്കുന്നു, എന്തോന്ന് സൃഷ്ടി, എന്തോന്ന് സ്ഥിതി, എന്തോന്ന് സംഹാരം? സൃഷ്ടി എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കുന്നില്ല, ഇത് അനാദിയാണ്. അനാദിയായ ഒന്നിനെല്ലാം സൃഷ്ടിക്കുന്നു. അത് ചോദിക്കുന്നു, ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചത് ആരെങ്കിലും കണ്ടോ എന്നെങ്കിലും കണ്ടോ? അതിനെന്താ പ്രമാണം? അതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടില്ല. ചോദിച്ചപ്പോൾ ചോദിക്കും, പിന്നെ ഇതാരാ ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ മീമാംസകർ കർമ്മഫലദാതാവായി ഒരു ഈശ്വരനെ അന്ന് സ്വീകരിച്ചിരുന്നില്ല. പിൽക്കാലത്ത് ഇങ്ങനെ ഒരു ഈശ്വരൻ വേണമല്ലോ എന്ന് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ജഗത്ത് സൃഷ്ടിക്കൊരു ഈശ്വരൻ വേണമല്ലോ എന്നൊരു ചിന്ത വന്നപ്പോൾ അതിന് മീമാംസകർ പറഞ്ഞ മറുപടിയാണ് ഇവിടെ പറയുന്നത്. ആദ്യകാലത്ത് ഈശ്വരനെ കുറിച്ചൊരു ചിന്തയെ വന്നില്ല. ചോദ്യം, ദേവതകളെ കുറിച്ച് പോലും ചിന്തയില്ലായിരുന്നു. ദേവത എന്ന് പറഞ്ഞെങ്കിലും അതെല്ലാം ദേവത മന്ത്രാത്മകമാണ്, അല്ലാതെ ദേവത പ്രത്യേകിച്ചില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലം. അത് കഴിഞ്ഞ് പിന്നെ ഈശ്വരന്റെ ചിന്ത വന്നു. ഈശ്വര ചിന്ത വന്നപ്പോൾ അവർ പറഞ്ഞു, കർമ്മഫലദാതാവായിട്ട് എന്തായാലും ഈശ്വരനെ വേണ്ട, കർമ്മം തന്നെ ഫലത്ത് കൊടുക്കും, അതുകൊണ്ട് ഈശ്വരസ്തു ഫലം ദദാതീറ്റനുപന്നം. ആ വിചിത്രസ്യ കർണസ്യ വിചിത്രകാരി അനുപത്തേഹേ എന്ന് പല യുക്തികളും. ഇത് മീമാംസയിൽ പിൽക്കാലത്ത് വന്നൊരു ചർച്ചയാണ്. മീമാംസ എന്ന് പറഞ്ഞാൽ വിചാരം, ശ്രുതി ആശ്രയിച്ചുള്ള വിചാരം. ആദ്യകാലത്ത് ഈശ്വരന്റെ ആവശ്യം അവിടെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈശ്വരനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്ന്. അപ്പോൾ അവർ പറയുന്നു, കാര്യം നാനാതരത്തിലാണെങ്കിൽ കാരണവും നാനാതരത്തിലായിരിക്കും. അപ്പോൾ ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനും പലതരത്തിലായിരിക്കും. കാര്യം നാനാതരത്തിൽ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, ഇഷ്ടം അനിഷ്ടം വ്യാമിശ്രം, ഇതാണ് ഫലം കാണുന്നത്. ഇതാണ് നാനാതരത്തിലുള്ള ഫലം. ഈ നാനാതരത്തിൽ ഫലം കാണുമ്പോൾ കാരണവും നാനാതരത്തിലാവണ്ടേ? നിങ്ങൾ ഈശ്വരനെ ഏകനായിട്ടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഏകനായി ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാനാതരത്തിലുള്ള ഫലം എങ്ങനെ ഉണ്ടാകും? കാരണ അനുരൂപമായാണ് കാര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പല ഈശ്വരന്മാരെ സ്വീകരിക്കേണ്ടി വരും. അതാണ് പിന്നെ ചിലർ അങ്ങനെ സ്വീകരിക്കുന്നത്. ശിഷ്ടനായ ഈശ്വരൻ നല്ലത് കൊടുക്കുന്നതാണ്, ദുഷ്ടനായ ഈശ്വരൻ ചെകുത്താൻ ശക്തിയുള്ള ആളാണ്, ചീത്ത ഫലം കൊടുക്കുന്നു. അങ്ങനെ ചിലർ കൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഈശ്വരനിൽ കൊണ്ടുവയ്ക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഈശ്വരൻ കരുണാമയനാണ്. ആ കരുണയുള്ള ഈശ്വരൻ ഈ അനിഷ്ടത്തെ ഉണ്ടാക്കത്തില്ല. അപ്പോൾ അവിടെ എന്നാൽ അതെല്ലാം ഒരു ചെകുത്താൻ്റെ മേലിരിക്കട്ടെ, ചെകുത്താനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെ വന്നതാണ്. അതുതന്നെ ഇവിടെ മീമാംസകരും പറയുന്നു, പലതരത്തിൽ ഫലമുണ്ടെങ്കിൽ അവിടെ ഒരു കാരണത്തെ സ്വീകരിക്കാൻ പറ്റില്ല. വിചിത്രകാരി അനുപത്തേ വൈഷമ്യ നൈർഘൃണ്യ പ്രസംഗം, ഇത് മുമ്പ് ഒരു അധികരണത്തിൽ ചർച്ച ചെയ്ത കാര്യം. ഇനി ഒരു ഈശ്വരനെ സ്വീകരിച്ചാലും ഇഷ്ടം അനിഷ്ടം ഫലങ്ങളെ കൊടുക്കുമ്പോൾ ആ ഈശ്വരൻ ഈശ്വരനല്ലാതായി തീരുന്നു. ചിലർക്ക് സുഖത്തെ കൊടുക്കുന്നു, നിരപരാധികൾക്ക് ദുഃഖത്തെ കൊടുക്കുന്നു, പുണ്യം ചെയ്യാത്തവന് സുഖത്തെ കൊടുക്കുന്നു. അപ്പോൾ പക്ഷപാതമുള്ള ഒരാളായിരിക്കും. അത് വിശദമായി ചർച്ച ചെയ്താണ് അങ്ങനെ ഒരു ദോഷം വരും. വൈഷമ്യ നൈർഘണ്യ നിഷ്ഠുരനായി പോവും, ക്രൂരനായി പോവും ഈശ്വരൻ. നൈർഘണ്യ പ്രസംഗ അനുഷ്ഠാന വൈരധ്യാപത്തെ. ഇനി അതിനും വലിയ ദോഷം വരുന്ന എന്താണ്? ഒരു ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ സർവജ്ഞനും സർവശക്തനും എല്ലാമാണ്. അങ്ങനെയുള്ള ഒരു ഈശ്വരന് മണിയടിച്ചാൽ മതി, സ്വർഗം കിട്ടും. എന്തിനവിടെ കിടന്ന് കഷ്ടപ്പെട്ട് യാഗം ചെയ്യുന്നു? പിന്നെ പുരോഹിതന് ഇതുകൊണ്ട് എന്താ നേട്ടം? അതാണ് ഏറ്റവും വലിയ അപകടം അവിടെ. എന്നുവെച്ചാൽ സ്വർഗമാകുന്ന ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചാൽ മതിയുന്നു ഈശ്വരനോട്. കാശ് മുടക്കി യാഗം ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈശ്വരൻ എന്ത് ഫലവും കൊടുക്കുന്നതിന് തയ്യാറാണ്. അതാണ് മീമാംസയിൽ ശക്തമായി ഈശ്വരനെ നിഷേധിച്ചത്. ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? ഒരു പണിയും ചെയ്യാതെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈശ്വര സർവജ്ഞനാണ്, സ്വർഗത്തെ വേണമെങ്കിൽ പുതുതായി ഒന്ന് സൃഷ്ടിച്ചു കൊടുക്കും. ഒരു സ്വർഗം പ്രത്യേകിച്ച് വേറെ ആരും കയറാത്ത സ്വർഗം സർവശക്തനല്ലേ? അപ്പൊ അത് ശരിയാകത്തില്ല. അങ്ങനെ വന്നാൽ പിന്നെ മനുഷ്യൻ കർമ്മം ചെയ്യാതെയാകും. അപ്പൊ കർമ്മം കൂടാതെ ഫലം കിട്ടുന്ന ഒരവസ്ഥ വരും. ഈശ്വരന്റെ കൃപ അത് മാത്രം മതി. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം പിൽക്കാലത്ത് ഈശ്വരന് കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ ദേവത രൂപത്തിൽ ഈശ്വരന്മാരെയൊക്കെ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഈ വൈദിക കർമ്മങ്ങളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി. സ്വർഗത്തിനു വേണ്ടി എത്ര ക്ലിഷ്ടമായ കർമ്മങ്ങൾ, സർവസ്വ ദാനം ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആൾക്കാർക്ക് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകണമെങ്കിൽ സ്വർഗം എന്ന് പറയുന്നതാണ് പിന്നീട് വൈകുണ്ഠവും കൈലാസവുമൊക്കെ ആയി മാറിയത്. അവിടെ പോകണമെങ്കിൽ ഈ പുരോഹിതനെ കൊണ്ട് ഇത്രയും വലിയ കർമ്മങ്ങളൊന്നും ചെയ്യിക്കണ്ട, ആ ഈശ്വരനെ തന്നെ ഭജിച്ചാൽ മതി. അവ കർമ്മമൊക്കെ മാറി അതിൻ്റെ സ്ഥാനത്ത് ഭക്തിക്ക് പ്രാധാന്യം വന്നു. ഇപ്പോഴാണ് പിന്നെ പറഞ്ഞു, വലിയ യജ്ഞങ്ങളുടെ സ്ഥാനത്ത് ആ മാറ്റം ചരിത്രത്തിൽ വന്ന മാറ്റമാണ്. പുഷ്പം പത്രം ഫലം തോയം ഭക്തി യോമേ പ്രയസ്ഥതി എന്നൊക്കെ വന്നത് ഈ മീമാംസകൻ മുമ്പ് പ്രതീക്ഷിച്ച ആപത്താണ്. ഈശ്വരൻ വന്നു കഴിഞ്ഞാൽ സംഗതി പിടിവിട്ടു പോകും, അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നു. അപ്പോൾ പിന്നെ ഈശ്വരൻ തന്നെ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അവിടെ പറഞ്ഞു, യജ്ഞയിലിഷ്ടുക സ്വർഗതയും പ്രാർത്ഥയന്തേ. ഗീതയിലൊക്കെ കാണുന്നില്ല യജ്ഞത്തെ അവിടെ വലുതായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ആവശ്യമില്ലെന്നും പറയുന്നുണ്ട്. കർമ്മഫല പ്രതിഷ്ഠം, ആ യജ്ഞം കൊണ്ടൊക്കെ ചെയ്യുന്ന എന്ത് കർമ്മഫലമാണോ അവിടെ വാഗ്ദാനം ചെയ്യുന്നത് അതൊന്നും അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട ആളാണ് ജൈമിനി. ഇങ്ങനൊരു അപകടം വരും എന്ന് വെച്ചാൽ ആൾക്കാർ ഈ ഇടയ്ക്ക് നിൽക്കുന്ന പുരോഹിതനെ മാറ്റി നിർത്തിയിട്ട് ഡയറക്റ്റായിട്ട് ഈശ്വരനുമായിട്ട് ഇടപാട് നടത്തും എന്ന് പുരോഹിതൻ നേരത്തെ തന്നെ മനസ്സിലാക്കി. അങ്ങനെ ആൾക്കാർ നടത്താനും തുടങ്ങി. അപ്പോൾ പുരോഹിതൻ തന്ത്രം മാറ്റി. പുരോഹിതൻ എന്ത് ചെയ്തു? എന്നാൽ യജ്ഞം വേണ്ട, പകരം അമ്പലം കൊണ്ടുവച്ചു. അതിൻ്റെ പടിവാതിൽ നിന്നു എന്നിലൂടെ രസീത് എഴുതി നേരെ സ്വർഗത്തു. എന്തൊക്കെ തട്ടിപ്പുകൾ! അങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് രസീതും ഒക്കെ വന്നത്. ഇത് ജൈമിനി പണ്ടേ വിചാരിച്ചയാൾ. ഇങ്ങനെയൊക്കെ ഒരു ആപത്ത് വരും. അവസാനം അങ്ങനെ തന്നെ വന്നു. ഇപ്പൊ അതാ അതിന്റെ പേരിലിടിയ. അങ്ങോട്ട് കയറാമെന്നും കയറുകില്ലെന്നും കയറ്റില്ലെന്നും കയറുമെന്നും പോലീസും കോടതിയും എന്തെല്ലാം. ഇതൊക്കെ ജൈമിനി പണ്ടേ ദീർഘദർശനം ചെയ്ത കാര്യമാണ്. മനുഷ്യൻ വഴിതെറ്റും. അനുഷ്ഠാന വൈരത്യാപ ഈശ്വരനെ സ്വീകരിച്ചോ ഈ ഇതെല്ലാം വ്യർത്ഥമായിത്തീരും. യാഗാദികളെല്ലാം ഇന്നാരെങ്കിലും അതുപോലെയുള്ള വലിയ യാഗങ്ങൾ ആരെങ്കിലും ഇന്ന് ചെയ്യുന്നുണ്ടോ? ആരും ചെയ്യുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നുള്ള അല്ലാതെ പഴയ രീതിയിൽ വ്യാപകമായ രീതിയിൽ ഈ പണി നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. അത് കൊണ്ടാണ് വളരെ ശക്തിയുക്തം 12 അധ്യായത്തിൽ ഒരു ശാസ്ത്രമുണ്ടാക്കി അതിന് വ്യാഖ്യാനങ്ങളും ടീക ടിപ്പണിയെല്ലാം ഉണ്ടാക്കി ഉയർത്തിയാപത്തേച്ച്. അതുകൊണ്ട് പറയുന്നു തസ്മാ ധർമാദേവ ഫലം. അതുകൊണ്ട് ധർമാദേവ ഫലം യാഗാതിരേവ ധർമ്മ ജൈമിനിയുടെ സിദ്ധാന്തമാണ്. ധർമ്മം എന്ന് വെച്ചാൽ യാഗാദികൾ. അപ്പോ ഇത് ഈ ഇതിന് ചരിത്രപരമായി വന്ന മാറ്റങ്ങൾ, നൂറ്റാണ്ടുകൾ കൊണ്ട് വന്ന മാറ്റങ്ങളിലാണ് ഇതൊക്കെ ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്. അത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇതെങ്ങനെയൊക്കെ ഈ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം. പിന്നെ അതിനും മാറ്റം വന്നു. ജൈമിനിയുടെ ഭാഷ്യകാരന്റെ കാലം വന്നപ്പോൾ ജൈമിനിയുടെ കാര്യങ്ങളൊക്കെ പോയി. അതാണ് അടുത്ത് പറയുന്നത്.